പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. കള്ളു കുടിച്ചാലും പോവൂല, അത് സ്വാമി വലിച്ചാലും മാറൂല. ചങ്ക് പറിച്ചെടുത്ത് പെണ്ണുങ്ങട കൈ കൊടുത്താലും വെറും ചെമ്പരത്തി പൂ എന്ന് പറഞ്ഞിട്ട് നീക്ക് ദൂരയേറിയില്ല സുന്ദരി പെണ്ണേ. എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. അത് കരളിനുള്ളിലെത്തിയാണ് കണ്ണേ. ഷാറുഖാനെ പോലെ ഗ്ലാമർ ഉണ്ടായി എന്നാൽ ആദ്യം കാണുന്ന പെണ്ണൊന്ന് പ്രേമിക്കും. ഷാറുഖാന്റെ കയ്യിൽ കാശില്ലാണ്ടായി എന്നാൽ അമ്ജദ്ഖാനോടൊപ്പം ഓടിപ്പോവും. ഷാറുഖാനെ പോലെ ഗ്ലാമർ ഉണ്ടായി എന്നാൽ ആദ്യം കാണുന്ന പെണ്ണൊന്ന് പ്രേമിക്കും. ഷാറുഖാന്റെ കയ്യിൽ കാശില്ലാണ്ടായി എന്നാൽ അമ്ജദ്ഖാനോടൊപ്പം ഓടിപ്പോവും. കാശുണ്ടെന്ന് അറിഞ്ഞാൽ കാമുകനാക്കും. ആ ഇലചെന്ന് മുള്ളിന്റെ പേരിൽ പീഡന കേസ് കൊടുക്കുന്നത് എന്തടി സുന്ദരി പെണ്ണേ. അങ്ങനെ വെളിമലേ വെളിമലിരുന്ന പാമ്പും കോടതി കേറും, പിന്നെ ജാതകവും ജീവിതവും പോഞ്ഞാട്ടയാകും. വെളിമലിരുന്ന പാമ്പും കോടതി കേറും, പിന്നെ ജാതകവും ജീവിതവും പോഞ്ഞാട്ടയാകും. പ്രേമമെന്നാൽ എന്താണു പെണ്ണേ, അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ. കലവില ചുമ്മാതെ വായിട്ടടിക്കും, ബുദ്ധിയുണ്ടെന്ന് പുറമേ നടിക്കും, കിണിയിൽ പോയി വീണിട്ട് കാലിട്ടടിക്കും. ചില ചില തന്റെ അടി വായാടി പെണ്ണുങ്ങൾ കലവില ചുമ്മാതെ വായിട്ടടിക്കും, ബുദ്ധിയുണ്ടെന്ന് പുറമേ നടിക്കും, കിണിയിൽ പോയി വീണിട്ട് കാലിട്ടടിക്കും. കണ്ടില്ലേയാണു കലികാലം, പെണ്ണുങ്ങളും തെങ്ങുന്ന കാരണക്കാലം. കോലം കണ്ടാൽ എലിയെ പോലുള്ള പെണ്ണും, പെണ്ണു കെട്ടിക്കഴിഞ്ഞാൽ കണുങ്ങടെ കണ്ണു കെട്ടി നിറയാം. എങ്കിലും മന ഇടഞ്ഞിട്ടും കൊല്ലുന്നറിഞ്ഞിട്ടും പാപ്പന്റെ ജോലിക്ക് ആണുങ്ങൾ പോണില്ലേ പെണ്ണേ. ചുമ്മാ മാങ്ങാത്തൊലി മാങ്ങാത്തൊലി കാര്യം ചൊല്ലി നേരവും പോയി, ഒരു തേങ്ങാ കൊല പാട്ടിൻ്റെ ഒപ്പം താളവും കൂടി. ചുമ്മാ മാങ്ങാത്തൊലി. പ്രേമമെന്നാൽ എന്താണു പെണ്ണേ? അത് കരളിനുള്ളിലെത്തിയാണു കണ്ണേ.